കർമ്മാധിസ്വതത്തിന്റെ പ്രധാന വിഷയം എന്തെന്ന് വെച്ചാൽ അദ്വൈതം തന്നെ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം കൂടെ വന്നെന്താണ്? പരോപകാരം. അപ്പോ എന്തിനു പരോപകാരം ചെയ്യണം? അതിനുള്ള കാരണവും എന്താണ്? എല്ലാം ഒരു തത്വമാണ്. അതുകൊണ്ട് എല്ലാം ഒരു തത്വമാണ്. ഈ പരോപകാരം എന്ന് പറയുന്ന ആശയം ത്തെ അംഗീകരിക്കുന്നതിന് ഒരു അടിസ്ഥാന തത്വത്തെ ഗുരു സ്വീകരിച്ചു. അതാണ് അദ്വൈതം പറയുന്നിടത്ത് പരോപകാരം കൊണ്ടുപോകുന്നത്. ഈ പരോപകാരം എന്ന് പറയുന്ന അദ്വൈതമല്ല, കാരണം അദ്വൈതം അറിയാത്തവനോ അദ്വൈതത്തിന് മനസ്സിലാക്കാത്തയാളും അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കാത്ത ഒരാളും പരോപകാരം ചെയ്യാം. അതിന് ജാതിയോ മതമോ ഒന്നും പ്രശ്നം. പക്ഷെ ഗുരു പരോപകാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ എന്തുകൊണ്ടുവന്നു? അദ്വൈത വേദാന്തം, അദ്വൈത തത്വം അതിനെ കൊണ്ടുവന്നു. എന്താ ഒന്നായതുകൊണ്ട് നിങ്ങൾ പരോപകാരം ചെയ്യും. ഈ പരോപകാരത്തെ എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന പരോപകാരം, അന്യനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നു, ഈ ആശയത്തെ അത് ആശയം ശരിയല്ല എന്ന് പറയുന്ന ചിന്താഗതികളൊക്കെ ഉണ്ട് പാശ്ചാത്യ നാളുകൾ. അവിടെ അതിന് എന്തു പറഞ്ഞാലും അവിടെ പ്രചാരമുണ്ട്. ലിബറലിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഗം പരോപകാരം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവർ ചില യുക്തികളനുസരിച്ചാണ് പറയുന്നത്. ലിബറലിസത്തിൽ പറയുന്നത് പരോപകാരം എന്ന് പറയുന്നത് ഒരു യുക്തിഹീനമായ ഒരു ഏർപ്പാടെന്നാണ് പറയുന്നത്. അത് വളരെ പ്രചാരമുള്ള ഒന്നാണ്. അത് വേറെ സന്ദർഭത്തിൽ പറയും, അതിനെ കുറിച്ച് പ്രത്യേകം പറയുന്നത്. പക്ഷെ അവിടെ വരുന്ന വ്യത്യാസം ഇതാണ്, അവരങ്ങനെ യുക്തി കൊണ്ട് അവർ നിഷേധിക്കുമ്പോൾ ഇവിടെ പറയുന്ന ആത്മാവിന്റെ ഏകത്വം അത് അവരംഗീകരിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ ഗുരു പറഞ്ഞ ഈ പരോപകാരത്തെ കുറിച്ച് അവർക്ക് വലിയ ബോധ്യമുണ്ട്. കാരണം അവർ മിക്കവാറും അത് എത്തിയിസ്റ്റുകളാണ് എന്ന് വെച്ചാൽ നിരീശ്വരവാദികളാണ് അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അവർ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല, ആത്മാവിന്റെ ഏകത്വം അംഗീകരിക്കുന്നില്ല, ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവര് ഈ പരോപകാരം പോലെയുള്ള ഈ ആശയങ്ങൾക്ക് പിന്നിൽ മതം ഉള്ളതുകൊണ്ട് അവര് അതിനെ നിഷേധിക്കുന്നു എന്നൊരു ഒരു തരത്തിൽ പറയാം. എന്നാൽ മറ്റൊരു തരത്തിൽ അവർ പരോപകാരത്തെ അംഗീകരിക്കുന്നുണ്ട്. അത് വേറെ വിഷയമാണ്, ഇപ്പൊ അത് ചർച്ച ചെയ്യും. ഈ വ്യത്യാസം ഇതാണ്, ഗുരു പറയുന്നത് അദ്വൈത തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പരോപകാരത്തെ പറയുന്നു. അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വചിന്തയാണ്, അത് നമുക്കറിയാം. ഈ പരോപകാരം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് എന്ത് അതിനൊരു പേര് കൊടുക്കും? എന്ത് പേര് കൊടുക്കുന്നു? സാരോപദേശമാണ്. ഗുരുവിന്റെ ശിഷ്യന്മാരെന്ത് പേര് കൊടുക്കും? അത് തന്നെ, അതിനൊരു പേര് കൊടുത്തതെന്നുള്ളൂ. കാരണം ഇപ്പൊ അദ്വൈതത്തിൽ നമ്മൾ തത്വചിന്ത എന്ന് പറയുന്നത് പോലെ തത്വോപദേശം എന്ന് പറയുന്ന പോലെ ഇപ്പൊ പരോപകാരം ഒരു വിഷയം ഇവിടെ വന്നു. ഇനി അടുത്ത് മതം വരും. മതം പരോപകാരം ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി അദ്വൈതത്തെ ഗുരു സ്വീകരിച്ചെങ്കിലും ഈ അദ്വൈതത്തെ സ്വീകരിക്കാത്തവർക്ക് ഇതൊക്കെ സമ്മതമായ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്വൈതത്തെ അംഗീകരിക്കാത്തവർ എന്ത് പറയും? ക്രിസ്തു മതം അവരദ്വൈതത്തെ അംഗീകരിക്കുന്നു, പക്ഷെ പരോപകാരത്തിന് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അവരുടെ ചാരിറ്റി എന്ന് പറയുന്നതാണ് പരോപകാരം. പക്ഷെ അദ്വൈതത്തെ അവരംഗീകരിക്കുന്നു. അപ്പോൾ അദ്വൈതം വേണമെന്നില്ല പരോപകാരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു മതം, മതകലഹം ഒഴിവാക്കാൻ വേണ്ടി ഒരു മതമൊന്നും. അപ്പോൾ അദ്വൈതത്തെ ഇവിടെ അതൊരു അടിസ്ഥാനമായി സ്വീകരിച്ചു. പക്ഷെ അദ്വൈതത്തെ സ്വീകരിക്കാത്ത ഒരാൾക്കും പറയാം മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്. അപ്പോൾ ആ ഒരു മതം അതിനെ എന്തു പറയും? ജാതി വേണ്ട, ഇങ്ങനെയുള്ള സദാചാരം പ്രത്യേകം പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയണമെങ്കിൽ ഗുരുവിൻ്റെ ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമില്ല എന്ന് പറയുന്നതിന് സ്വാമിമാർക്കൊന്നും പ്രയാസം തോന്നരുത്. ഉള്ള കാര്യം ഞാൻ പറയും, മനസ്സിലായോ? ഇതിനെ നമുക്ക് പറയാം ഗുരുവിൻ്റെ ഭാഷ പറഞ്ഞത് ധർമ്മ ഉപദേശമാണ്. അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന, ധർമ്മം അല്ലേ ധർമ്മ പരിപാലനം. എല്ലാവരും എന്താ അദ്വൈതം പഠിപ്പിക്കാനാണ് അതുണ്ടാക്കിയത്? എല്ലാവർക്കും പഠിക്കും, പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഒരു ജാതി, ഒരു മതം, ഈ പറയുന്ന പരോപകാരം, മറ്റ് സദാചാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശമായി പറയണമെങ്കിൽ അത് ധർമ്മ ഉപദേശം. അത് ബുദ്ധനിൽ നിന്ന് തുടങ്ങിയാണ്. എൻ്റെ ആചാര്യൻ ബുദ്ധനാണ്. ആ ധർമ്മ ഉപദേശമാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ എന്താണ് ഇത് ഈ പ്രസവത്തിൽ ഇതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ തന്നെ തിരിച്ചിരിക്കും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും അവർക്ക് ബോധം ഉണ്ടാകുന്നതല്ല. ദേവി സ്തോത്രകൃതി, പിന്നെന്താണ് സ്തോത്രകൃതി? ശരി, അത് ശരിയാണ്. ദാർശനിക കൃതികൾ, ശരി. ഗദ്യകൃതികൾ, എന്റെ ഇടയ്ക്ക് ഈ ജാതി നിർണയം, ജാതി ലക്ഷണം, ഇതൊക്കെ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ധർമ്മ ഉപദേശമാണെന്നും അറിയത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് പ്രബോധനമാകുന്നത്? എന്താണ് പ്രബോധനം? എന്ത് പ്രബോധനം? ദർശനം എന്ന് പറയുന്നതും പ്രബോധനം തന്നെ. ബോധമില്ലാതെ ആരെങ്കിലും എഴുതി വെച്ച് അതിനെ അനുകരിച്ച് ചെയ്യും. ഇനിയെങ്കിലും ബോധം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ധർമ്മോപദേശമാണ് ഗുരുവിൻ്റെ. ജനങ്ങൾ ധാർമ്മികരായി ജീവിക്കണം, ജനങ്ങളുടെ ധർമ്മബോധം ഉണ്ടാകണം. ആ ധർമ്മം ഇതൊക്കെയാണ്. അതാണ് ഇതിലെല്ലാത്തിലും ഈ വന്നത്. എന്ത് ധർമ്മസംഘം? ഈ ധർമ്മസംഘത്തിന് ധർമ്മമുണ്ട്. പരിപാലന യോഗത്തിൽ ധർമ്മം. എന്താ ഈ ധർമ്മം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്താണ് ഗുരുവിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പ്രബോധനം എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ധർമ്മം. പരോപകാരമാണ് ധർമ്മം. പക്ഷെ എല്ലാ തരത്തിലും എന്താണോ ഒരു അദ്വൈതം ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അദ്വൈതികൾക്ക് ഈ ധർമ്മബോധം വേണമെന്നൊന്നുമില്ല. അദ്വൈതി പരോപകാരിയായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ അദ്വൈതം ഒക്കെ പഠിച്ച ആളല്ലേ അയാളെന്താ പരോപ, അങ്ങനെ ഒരു നിർബന്ധമില്ല. അദ്വൈതി അങ്ങേറ്റ സ്വാർത്ഥനാകാം. കാരണം അത് ഒരു തത്വചിന്തയാണ്. അതൊരാൾക്ക് ചിന്തിക്കാം, മനസ്സിലാക്കാം. അതുകൊണ്ട് ആ വ്യക്തി പരോപകാരിയാവണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞില്ലേ, അദ്വൈതത്തെ അംഗീകരിക്കാത്ത പല മതവിഭാഗങ്ങളും പരോപകാരികളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തത്വചിന്തയാണോ സ്വീകരിക്കുന്നു എന്നുള്ളതിലല്ല പ്രാധാന്യം. ഒരു എന്ത് ധർമ്മത്തെയാണ് ഉപദേശിച്ചത്, അതിനാണ് സമൂഹത്തിലെ പ്രാധാന്യം. അത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇപ്പോ ചിലരങ്ങനെ പ്രചരിപ്പിച്ചത്. അതായത് ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് പറയുന്നത് എന്തോ ഒരു ഗുരുവിന്റെ ന്യൂനതയായിട്ടാണ് പലരും പ്രചരിപ്പിച്ചിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവെന്ന് വെച്ചാൽ മനുഷ്യനും നല്ല കാര്യങ്ങൾ ചെയ്തു, അതെന്താ ഒരാളുടെ മോശം കാര്യമാണ്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചിലർ പറയുന്നു. ഗുരു സാമൂഹ്യ പരിഷ്കർത്താവായി ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ അധികാരിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ ചോദിക്കുകയാണ്, ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി താഴ്ത്തി കാണിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? സാമൂഹ്യ പരിഷ്കർത്താവായ എങ്ങനെയാ താഴ്ത്തി കാണിക്കുന്നത്? മാത്രമായിട്ട് കാണുന്നു എന്നല്ല പറയുന്നത്, സാമൂഹ്യ പരിഷ്കർത്താവായി താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരാളെങ്ങനെയാ താഴ്ത്തുന്നത്? അത് മാത്രമായ എന്താ കുഴപ്പം? ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിയുന്ന അതേ ചെയ്തുള്ളൂ അയാൾ, അതെന്താ കുഴപ്പം? അത് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പരോപകാരം ചെയ്തു. അപ്പൊ ആരെങ്കിലും പരോപകാരം ചെയ്താൽ അത് മോശമെന്ന് എങ്ങനെ? അപ്പൊ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് അത് മാത്രമായാലും ഒരു ദോഷമില്ല. പിന്നെ ഇവര് പറയുന്നത് എന്താണ്? തത്വചിന്ത കൂടെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. കാരണം മനുഷ്യന് ഉപകാരപ്പെടാത്ത തത്വചിന്തയാണെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? ഇനി തത്വചിന്ത ഇല്ലെങ്കിലും ഒരാൾ മനുഷ്യന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതല്ലേ വലുത്? അല്ലേ, ഗീത ഉപനിഷത്തൊന്നും നിങ്ങൾ പഠിച്ചില്ല. മനുഷ്യന് ആർക്കെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് വലുതാണോ അതേ ഇത് പഠിച്ചിട്ട് ഉപകാരം ചെയ്യാതിരിക്കുന്ന വലുതാണോ? പഠിക്കാത്തതുകൊണ്ട് ആർക്കും ദോഷവും വരത്തില്ല. ഈ ലോകത്ത് എന്താണ്, സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവരെല്ലാം തത്വചിന്തവന്മാരൊന്നുമല്ല. തത്വചിന്തവന്മാരൊന്നും അങ്ങനെ കാര്യമായി ചെയ്തവരും കുറവാണ്. തത്വചിന്തവന്മാര് തത്വം ചിന്തിച്ചുകൊണ്ടിരിക്കും, മരിക്കും. അതുമല്ല, തത്വചിന്ത എന്ന് പറയുന്നത് സമൂഹത്തിലെ വളരെ ഒരു ന്യൂനപക്ഷത്തെ മാത്രമേ സ്വാധീനിക്കൂ, വളരെ കുറച്ച് ബുദ്ധിജീവികളെ മാത്രമേ അത് സ്വാധീനിക്കൂ. നന്മ ചെയ്യുക എന്ന് പറയുന്നത് അതെപ്പോഴും എന്ത് ചെയ്യും? സമൂഹത്തിന്റെ മുഴുവൻ സമൂഹത്തിന് സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ തത്വചിന്ത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കരുതുന്നതിനൊന്നും യാതൊരു അർത്ഥം. മനുഷ്യന് നന്മ ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഗുരു അതാണ് ചെയ്തത്. ആ പിന്നെ അതിനോടൊപ്പം എന്ത് ചെയ്തു? ഒരു ഒരു ഒരു തത്വചിന്തയും അവതരിപ്പിച്ചു. അത് ശരിയാണ്. നിങ്ങള് ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഗുരുവിന്റെ തത്വചിന്ത മാത്രം പഠിച്ച് പാസ്സായേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഗുരു എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രധാനമായിട്ടും ഗുരുവിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ തന്നെ മനസ്സിലാക്കണം. എന്താണ് അത് മനസ്സിലാവും? അതുകൊണ്ട് ആ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണ് ഈ ധർമ്മ ഉപദേശങ്ങളൊക്കെ വരുന്നത്, പരോപകാര പോലെ വരുന്നത്. അത് മതത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, ജാതിയെക്കുറിച്ച് പറഞ്ഞാലും ശരി, മറ്റ് പരോപകാരമായ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാലും ശരി, ഇതൊക്കെ ഒരു അതിനാണ് ധർമ്മം നമ്മൾ വിളിക്കുന്നത്. തനിക്കും മറ്റൊരുവനും ഗുണമുണ്ടാകുന്ന വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാമാണ് ധർമ്മം. അത് തനിക്കും ഗുണം ചെയ്യണം, മറ്റുള്ളവനും ഗുണം ചെയ്യണം. തനിക്കെന്തായാലും എന്താണ് ഗുണം ഉണ്ടാവണമെന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ എന്താണ് തന്റെ സുഖത്തിന് ചെയ്യുന്നത് മറ്റുള്ളവർക്കും ഗുണം ചെയ്യണം. അപ്പൊ ഈ തന്റെ സുഖം ആരും കിടത്തൊന്നുമില്ല, ആര് പ്രവർത്തിച്ചാലും എന്തോരം തന്റെ സുഖം നോക്കാതെ ആരെങ്കിലും പ്രവർത്തിക്കുമോ? തന്റെ സുഖം ഞാൻ എനിക്ക് അങ്ങനെ എന്റെ സുഖമൊന്നും ഞാൻ നോക്കില്ല, ചുമ്മാ വാചമാണ് വിടുവായി. എല്ലാവരും എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ അവിടെ ഈ വെള്ളം കൊടുക്കുന്നത് ഇത് ആരുടെ സുഖത്തിന് വേണ്ടിയാണ്? എന്റെ സുഖത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്റെ സുഖം നോക്കിയിട്ടേ നിങ്ങളെ എനിക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റും. അതെ, അപ്പൊ എല്ലാവർക്കും ഈ സ്വന്തം സുഖം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് മറ്റുള്ളവർക്കും ഗുണം ചെയ്യണം എന്നുള്ളതാണ്. അതല്ല ഗുരുവും പറയുന്നത്. അപ്പൊ തന്റെ സുഖം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് മറ്റുള്ളവരുടെ നന്മ ഇവിടെ നോക്കുമ്പോ അവിടെ തനിക്ക് ഈ സ്വാർത്ഥത, മറ്റുള്ളവനെ ദ്രോഹിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, പറ്റിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യണമെന്ന് വരുമ്പം അതിന്റെ ദോഷവശങ്ങളെല്ലാം ഇല്ലാതാവും. അപ്പൊ തന്റെ സുഖം നോക്കാതെ ഈ ലോകത്തൊരാൾക്കും പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. സ്വാർത്ഥത പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ദുരാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. സുഖം ആർക്കും വിടാൻ പറ്റില്ല, പറ്റുമോ? സുഖ സൗകര്യങ്ങൾ വിട്ടാരെങ്കിലും ജീവിക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഇവിടെ നമുക്ക് ഇപ്പൊ ഒരു മുറി കിട്ടി താമസിക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? അവിടെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഒപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ എല്ലാ മനുഷ്യനും എന്ത് ചെയ്യുന്നു? പ്രാഥമികമായി അവന്റെ സുഖത്തെ നോക്കിട്ട് തന്നെ ജീവിക്കുന്നു. മറ്റൊക്കെ വെറുതെ ഇങ്ങനെ വായമൊടികളെ ഉള്ളൂ. പക്ഷെ അത് മറ്റുള്ളവന് ഗുണമായി വരണമെന്ന് പറയുന്നതാണ് ധർമ്മോപദേശം. എന്നാ ഒരു തത്വം എന്ന് പറയുന്നതാണ് എന്ത്? ആത്മോപദേശം, തത്വോപദേശം. അപ്പൊ ഈ രണ്ടും ചേരുന്നതാണ് ഗുരുവിന്റെ ഉപദേശങ്ങളും പ്രവൃത്തിയും. അതാണ് ഈ പരോപകാരം എന്ന് പറയുന്ന ഒരു വിഷയം. ഇതിന്റെ ഇടയ്ക്ക് കയറുന്നത് അദ്വൈതവും ധർമ്മവും. ഈ ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഗുരു ധർമ്മത്തെക്കുറിച്ചല്ല പറയുന്നു, ജ്ഞാനത്തെക്കുറിച്ചാണ്. അത് ഭയങ്കര അബദ്ധമാണ്. അങ്ങനെയൊക്കെ പ്രസംഗങ്ങൾ എഴുതിയിട്ടുമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അത് ധർമ്മമല്ല. അതെല്ലാം അതൊക്കെ നിങ്ങൾ ഗുരുവിൻ ഒരു സാഹിത്യം വായിച്ചു നോക്കി അപ്പോഴടുത്തും മനസ്സിലാവും. അതൊക്കെ പരമാബദ്ധമാണ്. ഒരു രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തയാളാണ്. തത്വത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ധർമ്മത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ ഗുരു താഴ്ന്നു പോകത്തൊന്നുമില്ല, അതിലാണ് ഗുരു ഉയർന്നിരിക്കുന്നത്. ദാർശനികന്മാരൊക്കെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്, മനുഷ്യന് ഉപകാരമില്ലാത്ത ദർശനങ്ങൾ എഴുതി വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടൊന്നും മനുഷ്യനൊന്നും വലിയ ഗുണമുണ്ടായിട്ടില്ല ദർശനം കൊണ്ട്. ഇപ്പൊ അദ്വൈതം തന്നെ, അദ്വൈതം എന്ന് പറയുന്നത് വലിയൊരു ദർശനമാണ് എഴുതി വെച്ച്. പക്ഷെ അതുകൊണ്ട് മനുഷ്യന് ദ്രോഹമേ ഉണ്ടായിട്ടുള്ളൂ. ഭൂരിപക്ഷ ജനങ്ങൾക്കും അതുകൊണ്ട് എന്തുണ്ടായി? ദ്രോഹമാണുണ്ടായി. അത് ഇതിനകത്തുനിന്നൊക്കെ മനസ്സിലായി. മനുഷ്യർക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായി. അപ്പോ അത് വലിയൊരു ദർശനം ഉണ്ടായി. ഒരാള് എഴുതി അതുകൊണ്ട് വലിയ ആളാണെന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. മനുഷ്യൻ എന്ത് ഗുണം ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഇതിനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? ഇത് ഗുരുവിന്റെ ധർമ്മോപദേശം. ഈ ധർമ്മത്തെയാണ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഗുരു ധർമ്മസംഘവും ധർമ്മപരിപാലന യോഗം ഒക്കെ സ്ഥാപിച്ചത്. ഇത് ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാർക്ക് പോലും ഇത് മനസ്സിലായില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ചിലർക്ക് മനസ്സിലാകാത്ത എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് മനസ്സിലാകാത്ത അവർക്ക് മനസ്സിലായിരിക്കും, അത് വേറെ കാര്യം. ഉള്ളതുപോലെ പറയണമല്ലോ. അതുകൊണ്ട് ഈ പരോപകാരം എന്ന് പറയുന്നത് അദ്വൈത തത്വത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ വന്നു എന്നുള്ളത്, ഗുരുവിന്റെ എന്താണ് ഗുരുവിന്റെ ധർമ്മം, ചിലർ പറയുന്നത് അദ്വൈതമാണ് എന്ന് പറയും. അദ്വൈതം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നു, ഒരു ഭാഗം മാത്രം. ധർമ്മം വേറെ കിടക്കുന്നു. അദ്വൈതം എന്ന് പറയുന്ന തത്വമുണ്ട്, ധർമ്മ ഉപദേശങ്ങളുമുണ്ട്, രണ്ടുമുണ്ട്. ഇപ്പോൾ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞു, അതിനെന്താ അദ്വൈതം? അതെന്താ അദ്വൈതം? കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞാൽ ധർമ്മ ഉപദേശമാണ്. എല്ലാവരോടും പറഞ്ഞ് കുളിക്കണം, ഒന്നും ആൾക്കാർ കുളിക്കത്തില്ലായിരുന്നു. പൊതുവെ ആൾക്കാർക്ക് കുളിയൊക്കെ കുറവായിരുന്നു, എല്ലാവരും കുളിക്കണമെന്ന് പറഞ്ഞു. ഇതെന്താ അദ്വൈതം? ഇനി അമ്പലം പ്രദർശിച്ച് അമ്പലത്തിൽ പോയി ശുദ്ധമായി ദേവതാരാധന നടത്തണമെന്ന് പറഞ്ഞു, ഇതിനെന്താ അദ്വൈതം? അമ്പലം എന്ന് പറയുന്നത് അദ്വൈതത്തിന് വിരോധമായൊരു കാര്യമാണ്. അവിടെ അദ്വൈതമല്ല, അത് ദ്വൈതമാണ്. അല്ലേ, സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അദ്വൈതം? വ്യവസായം തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്താ അദ്വൈതം? ജനങ്ങളെ സംഘടിപ്പിച്ച് സംഘടന ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്താ അദ്വൈതം? അപ്പൊ അദ്വൈതമാണ് ഗുരുവിന്റെ ഇതെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇവിടെയൊന്നും അദ്വൈതമില്ല. അദ്വൈതം ഒരു കോണിലിരിക്കുന്നതാണ്. എന്താണ് ഒരു തത്വചിന്ത എന്നുള്ള ഒരു ഭാഗം മാത്രം. ഒന്നാമതത് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യം ഈ അദ്വൈതം എന്ന് പറയുന്നത്. സാധാരണക്കാർക്കൊന്നും അത് മനസ്സിലാകുന്ന ഒരു കാര്യമില്ല. വർഷങ്ങൾ അതിന് അധ്വാനിച്ചാല് അതൊക്കെ മനുഷ്യന് മനസ്സിലാകത്തുള്ളൂ അദ്വൈതം. പിന്നെ ഗുരു പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന് പറയുന്നത് എന്താണ്? കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും, ചെയ്തില്ലെങ്കിൽ ശരി. അല്ലേ, കുളിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? പിന്നെന്താ? അപ്പോ ധർമ്മ ഉപദേശങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ആരെങ്കിലും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പറഞ്ഞിരുന്നു, എന്റെ വായനയുടെ കുറവായിരുന്നു. ഉണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ സീനിയർ സ്വാമിമാരൊക്കെ എന്ത് പറയും? പിന്നെ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം മനസ്മൃതി കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനുസ്മൃതിയുടെ ശ്ലോകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ മാറ്റിയാണ് അത് എഴുതി വെച്ചത്. അതെങ്ങനെ ശ്രീനാരായണ ധർമ്മമാകും? തുടക്ക വഴി, തുടക്കം ശരിയാണ്. തുടക്കത്തിൽ വരുന്ന എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയുന്നതെന്നും ഇന്നത്തെ കാലത്തിന് യോജിച്ചല്ല പല കാര്യങ്ങളും. അല്പം ചില കാര്യങ്ങൾ അതിന് സ്വീകരിക്കാം, ബാക്കി എന്താണ്? തത്വത്തിൽ അങ്ങനെയല്ല പറഞ്ഞു. തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്നാ പറഞ്ഞു. എന്നുവെച്ചാ തത്വചിന്തയിൽ, തത്വം എന്ന് വെച്ചാൽ തത്വചിന്ത. അപ്പൊ ആ ബാക്കിയുള്ളതിനെ എന്തു പറയും? മറ്റത് തത്വമായി. ബാക്കി പറഞ്ഞതിനെ എന്ത് പറയുമെന്നാണ്? ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ചെയ്ത സാമൂഹിക പ്രവർത്തനം നമുക്കറിയാം, പറഞ്ഞതിനെ എന്ത് പറയുമെന്നാ ചോദിച്ചത്? ഇതുവരെ ഞാൻ അതാ പറഞ്ഞോണ്ടിരിക്കുന്നു. പ്രവൃത്തിയുടെ കാര്യമല്ല, പറഞ്ഞതിന്റെ കാര്യം ചോദിക്കുന്നു. ആ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിനെന്ത് പറയും? ധർമ്മ ഉപദേശങ്ങൾ. മനസ്സിലായോ? കള്ളു കുടിക്കരുതെന്ന് പറയുന്ന ഒരു ധർമ്മ ഉപദേശമാണ്. കുളിക്കണമെന്ന് പറഞ്ഞ എല്ലാവരും പോയി കുളിപ്പിക്കണമെന്നാണ്, സോപ്പ് തേച്ച് അല്ലല്ലോ. കുളിക്കാൻ പറഞ്ഞു, അത് പ്രായോഗികമാക്കാൻ വേണ്ടി ഗുരു പോയി എല്ലാവരും കുളിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അല്ലല്ലോ. കുളിക്കണമെന്ന് പറഞ്ഞാൽ കുളിക്കണം, അത് മതി, പറഞ്ഞാൽ മതി, ഉപദേശിച്ചാൽ മതി. പിന്നെ അത് പ്രവർത്തിക്കേണ്ട ആരുടെ ജോലിയാണ്? ജനങ്ങളുടെ ജോലിയാണ്. അത് ഗുരുവിന്റെ ഉപദേശമാണ്, നിങ്ങൾ കുളിക്കണം. അമ്പലം കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഗുരുവിന്റെ പ്രവൃത്തിയാണ്, അത് ഗുരുവിന്റെ പ്രവൃത്തി. അവിടെ വന്ന് കുളിച്ച് വൃത്തിയായി വന്ന് ഈശ്വരനെ ആരാധിക്കണമെന്ന് പറയുന്നത് ആരുടെ ജോലി? അത് അത് ഗുരുവിന്റെ ഉപദേശമാണ്. അത് ചെയ്യേണ്ട ആരും ജനങ്ങൾ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉപദേശമാണ്, ധർമ്മ ഉപദേശം. അത് എന്ന് വിചാരിച്ച് ഗുരു ആണോ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകേണ്ടത്? ബാക്കി പഠിക്കേണ്ട ആരുടെ ജോലി? നമ്മളെപ്പോലെ ഒരുപാട് ജോലി. ഇത് വേർതിരിച്ചറിയും. ഉപദേശം എവിടെ നിൽക്കുന്നു, പ്രവൃത്തി എവിടെ നിൽക്കുന്നു. പ്രവൃത്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ അവരാണ്. ഗുരു അത് പറഞ്ഞു, പിന്നെ ഗുരുവിന്റെ പ്രവൃത്തികളും ഉണ്ടായി. ഗുരു പ്രവർത്തിച്ചാണ് സ്കൂളും അമ്പലവും. ഗുരു പറഞ്ഞു മതങ്ങൾ തമ്മിൽ കലഹം പാടില്ല, അതൊരു ഉപദേശമാണ്. ശരി, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. അത് ഗുരുവിന്റെ ഒരു പ്രവൃത്തിയാണ്. അതിലൂടെ എന്താണ് ആശയത്തെ പ്രചരിപ്പിച്ചു. ശിഷ്യന്മാരിലൂടെ ഇത്തരം ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ചു. അത് പിന്നെ എത്രമാത്രം ഫലവത്തായി, അത് എവിടെയൊക്കെ അത് ഫലം കണ്ടില്ല എന്നൊക്കെയുള്ള മറ്റൊരു വിഷയം. അത് ഏത് കാര്യത്തിൽ പ്രവൃത്തി, ഒരു പ്രവൃത്തിയും പൂർണ്ണമായി ആർക്കും വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ധർമ്മ ഉപദേശങ്ങൾക്കും ഈ തത്വചിന്ത പോലെ നിങ്ങൾ അതിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കും. കാരണം തത്വചിന്ത എന്ന് പറയുന്ന അപൂർവ വ്യക്തികൾക്ക് മാത്രം ഗ്രഹിക്കാൻ പറ്റിയ കാര്യമാണ്. ധർമ്മ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ആർക്കും ഗ്രഹിക്കാമെന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് അധികാര ഭേദമൊന്നുമില്ല. ഈ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? നിത്യാനിത്യ വിവേകതോഹി നിതരാം നിർവേദം അവത്യ സദ്വിദ്വാൻ അത്ര സമാധി ഷഡ്കലസിത. ഇത് എസ് എൻ ഡി പി പറയാൻ പറ്റുമോ? ധർമ്മസംഘത്തിൽ പറയാൻ പറ്റുമോ? അപ്പോ അത് വന്നാലേ ഗുരുവിന് മഹത്വം വരുമെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ശരിക്കും ഗുരുവിന്റെ മുഖത്ത് ഈ തത്വം പറഞ്ഞാലല്ല, അത് ആൾക്കാർ തെറ്റായി വ്യാഖ്യാനിച്ചാണ്. ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് നന്മ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. നന്മ സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ നന്മ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയും, എന്നുവെച്ചാൽ ധർമ്മ ഉപദേശങ്ങൾ. അതുതന്നെ ബുദ്ധനും അതുപോലെ ആയിരുന്നു. ബുദ്ധൻ വലിയ എന്താണോ തത്വമൊന്നും പറഞ്ഞില്ല, പറഞ്ഞു മുഴുവൻ എന്താണ് ധർമ്മോപദേശം. അതാണ് ധർമ്മം ശരണം എന്ന് പറയുന്നത്. ഗുരുവിനെ സംബന്ധിച്ചും അതാ പറയേണ്ടത്, ധർമ്മം ശരണം. അതുകൊണ്ടാണ് കുറെയെങ്കിലും ജനങ്ങളിൽ മാറ്റം വന്നത്. വാസ്തവത്തിൽ ഗുരു പറഞ്ഞ ഈ പറയുന്ന ഈ തത്വമൊന്നും ഗുരുവിന്റെ ജീവിതകാലത്തൊന്നും ഇതിന് വലിയ പ്രചാരമൊന്നും കിട്ടി. ഗുരുവിന്റെ കാലശേഷം, ഗുരുവിന്റെ ജീവിതകാലത്ത് ആകെ ആത്മോപദേശതവും ഓരോളൊക്കെ പ്രസിദ്ധീകരിച്ചു. ദർശനമാല അവിടുന്ന് ഇവിടുന്ന് വിവേകോദയത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചു. ബ്രഹ്മവിദ്യാപഞ്ചകം, ശിവലിംഗ സംവ്യാഖ്യാനം, ഇങ്ങനെയൊക്കെ ഒന്നും രണ്ടും അവിടെ ഇവിടെയൊക്കെ വന്നു എന്നുള്ളതല്ല. അതിന് വ്യാപകമായ ഒരു പ്രചാരവും കിട്ടി. ശരിക്കും ഇത് ഒന്ന് ഒരു ഗുരുദേവ കൃതി എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തു തന്നെ ധർമ്മതീർത്ഥ സ്വാമികളാണ്. ശിവഗിരിയുടെ കാര്യദർശിയായിരുന്നപ്പം ധർമ്മതീർത്ഥ സ്വാമികളാണ് ഇതെല്ലാം സംഘടിപ്പിച്ചത്. അത് ശിവഗിരിയിൽ നിന്നും കിട്ടിയല്ല, ഈ പരിസര പ്രദേശത്ത് ചെറിയെങ്കിലും ഇങ്ങനെയുള്ള ഭാഗത്തുള്ള ഭക്തന്മാർ അവരെ കണ്ട് അവരിൽ നിന്ന് സംഘടിപ്പിച്ചത്. ശിവലിംഗസ്വാമി, മണക്കാട്ട് ഗോവിന്ദനാശാൻ, അവരുടെയൊക്കെ നോട്ട് ബുക്കുകൾ കിട്ടിയത്. ഇങ്ങനെയുള്ള പലതിനെയും പല ഭാഗത്തു നിന്ന് സംഘടിപ്പിച്ച് പലരുടെ ഓർമ്മയിൽ നിന്ന് പകർത്തി ആണ് ദിവ്യസ്തോത്ര രത്നാവൻ. അത് പിന്നെ കുമാരസ്വാമി ധർമ്മതീർത്ഥരെ ഇവിടുന്ന് പറഞ്ഞുവിട്ടു. പറഞ്ഞുവിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് കുമാരസ്വാമി സന്യാസിയെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ആദ്യം പ്രസിദ്ധീകരിച്ചു. സ്കീംസോട്ട് വരുമ്പോൾ ഇതൊരു പ്രധാന വിഷയമായി. സ്വത്തൊക്കെ സ്വത്തിന്റെ അവകാശം പോലെ തന്നെ ഇതിന്റെ അവകാശത്തിൽ ഇത് ശിവേരിക്ക് വന്നതൊക്കെ അങ്ങനെയാണ്. അത് ധർമ്മതീർത്ഥരാണ് അതിനെ സംഘടിപ്പിച്ചത്. പിന്നെ ധർമ്മതീർത്ഥർ ഇവിടുന്ന് ധർമ്മതീർത്ഥരെ ഇവിടുന്ന് ശരിക്കും പുറത്താക്കിയാണ്. അതായത് ധർമ്മതീർത്ഥരോട് വളരെ എതിർപ്പുണ്ടായതിനകത്ത്, ജാതീയമായ എതിർപ്പായിരുന്നു ശരിക്കും. ആ ഇങ്ങനെയൊക്കെ നമ്മുടെ അധികാരിയുടെ ഒരു ഇന്റർവ്യൂയില് ഈ ദുരന്തങ്ങളെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് ഒന്നിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ കാപട്യമാണ്. ഒരു മതമെന്നുള്ള ആശയത്തെക്കുറിച്ച് ചോദിക്കും, പറയണം ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താ, ഗുരുവിന്റെ പ്രധാന ശിക്ഷണായിരുന്നു ധർമ്മതീർത്ഥരെ ഹിന്ദു മതം വിട്ട് ജോൺ ധർമ്മതീർത്ഥരായി, അത് ഗുരുവിന്റെ ആദർശപ്രകാരമാണ്. അതിന് ഗുരുവിന്റെ ആദർശമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാളെ ഇവിടുന്ന് പുറത്താക്കിയതുകൊണ്ട് ശിവേരിയിൽ നിന്ന് രജതര് എന്താണ് ശാരദാ പ്രതിഷ്ഠയുടെ എന്താണ് രജതര് ജൂബിലേ അതിന്റെ ആഘോഷം നടത്തിയപ്പോൾ അന്ന് വളരെ വിപുലമായി സംഘടിപ്പിച്ചു. അപ്പോൾ മറ്റുള്ളവർ അവസരം നോക്കി ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പണം ദുർവിനിയോഗം ചെയ്തു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടാക്കി അദ്ദേഹത്തിനെ കൂടെ നിന്ന് സ്ഥലം മാറ്റി, കാര്യദർശി സ്ഥാനം വിട്ടിട്ട് ചെമ്പഴന്റെ ഗുരുകുലത്തിലേക്ക് മാറ്റി. ഗുരുകുലം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഗുരുകുലം ആക്കിയെടുത്ത അദ്ദേഹമാണ്, ധർമ്മതീർത്ഥരാണ്. അറിയാമോ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ല. സ്വത്തൊക്കെ വാങ്ങിയിട്ട് ആ കെട്ടിടമൊക്കെ അങ്ങനെ അവിടെ ഉണ്ടാക്കി വെച്ചത് ധർമ്മതീർത്ഥരുടെ പരിപാടിയാണ്. ജന്മഗ്രഹമൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ അവിടെയും എതിർപ്പുണ്ടായി. അവിടെയും എതിർപ്പുണ്ടായപ്പോൾ അദ്ദേഹം വിട്ടുപോയി. അദ്ദേഹം നേരെ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് വിട്ട് ഒരു പദയാത്ര റോഡ് സൈഡിൽ കിടന്നുറങ്ങിയും ഭിക്ഷ വാങ്ങിക്കഴിച്ചും അത് കുറച്ച് മനസ്സിന്റെ പ്രയാസം കൊണ്ടായിരിക്കും ഇങ്ങനെ അലഞ്ഞു നടന്ന് ആന്ധ്രയിലെത്തി. അതുവരെ അദ്ദേഹം ഭിക്ഷാന്ത ഏരിയയാണ് കഴിഞ്ഞത്. നമുക്ക് അന്നത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ലോയറായി ശിവേരി വന്നു. ധർമ്മസംഘം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് പ്രധാനമായി പങ്കുവച്ച ആളാണ്. പ്രധാനമായ പങ്കുവച്ചെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഗുരു അദ്ദേഹത്തിനാണ് ചുമതലപ്പെടുത്തിയത്. ഇത്രയൊക്കെ ചെയ്ത ഒരാളിന്റെ ജാതിയെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല മറ്റ് ശിഷ്യ സംഘ അംഗങ്ങൾ. അതുകൊണ്ട് അല്ലാതെ അദ്ദേഹം ഗുരുവിന്റെ ആദർശമനുസരിച്ച് ക്രിസ്മസ് സ്വീകരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് ആന്ധ്രയിലെ രാജമണ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അറിയാം അവിടെ ഏതാശ്രമോ, അവിടെ ഒരു ആശ്രമത്തിൽ അദ്ദേഹം താമസിച്ചു. ഒരു പക്ഷെ മലയാള സ്വാമിയുടെ ആശ്രമമായിരിക്കും. ഉണ്ടായിരിക്കും എന്തോ എനിക്കറിയത്തില്ല, അങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതി, ഇംഗ്ലീഷ് ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഇംപീരിയലിസം എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം. ആ ബുക്ക് പ്രസിദ്ധീകരിച്ചത് ലാഹോറിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ബുസ്റ്റാളിന്റെ ആളല്ലേ ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കേൾക്കില്ല. ശിവരിയുടെ സ്വാമിയുടെ ഒരു ഗുണം അതാണ്, ഒരു കേൾക്കത്തില്ല. അത് പറയുന്ന റെക്കോർഡ് ചെയ്യാണ്, കുഴപ്പമില്ല. ഇത് വളരെ കഷ്ടമാണ്. ഈ ഒരു ബുക്ക് ശിവരിയിൽ ആരും കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല, ശിവരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ഇത് എത്രയോ പേര് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതിന് മൂന്നോ നാലോ പതിപ്പുണ്ടായി. അത് കഴിഞ്ഞിത് പ്രസിദ്ധീകരിച്ചത് മദ്രാസിൽ നിന്ന് ദളിത് ഫൗണ്ടേഷൻ, അവരത് പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിന് ബാബാ സാഹേബ് അംബേദ്കർ അഭിപ്രായം എഴുതിയിട്ടുണ്ട്. എന്റെ മനസ്സിലിരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയത്, ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് നാൽപ്പത്തൊന്നിലായത് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവസാനമായി ഇന്നിപ്പോ എന്താണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വിലക്ക് വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇന്ന് വില കൊടുത്ത് വാങ്ങിക്കാം. ഒരു പുസ്തകം നിങ്ങൾ വില കൊടുത്തെങ്കിലും വാങ്ങി സ്വീകരിച്ച് വെക്കണം. അത് വില കൊടുത്ത് വാങ്ങി വെക്കുക മാത്രമല്ല, ആരെങ്കിലും വിവരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുകയും വേണം. അതില് കാരണം ഹിന്ദുയിസത്തെ കുറിച്ച് എഴുതിയത് നമ്മളെന്തിനാ പ്രസിദ്ധീകരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഇവിടുത്തെ സ്വാമിമാര് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. അതില് 22-ാമത്തെ ചാപ്റ്റർ എന്നാണ് എന്റെ ഓർമ്മ ഗുരുവിനെ കുറിച്ചാണ്. ഒരു ചാപ്റ്റർ മുഴുവൻ ഗുരുവിനെ കുറിച്ച് എഴുതിയിരുന്നു. അദ്ദേഹം തുടങ്ങുന്നത് ഭാരതത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു സന്യാസി, സന്യാസി എന്ന് മാത്രമല്ല ഒരു രാഷ്ട്ര നിർമ്മാതാവ് എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്, ഉണ്ടായിട്ടില്ലെന്നാണ് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഗുരുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം മൊത്തം പിന്നെ വിലയിരുത്തിക്കൊണ്ട് ഒരു ഇതാർക്കും അറിയത്തില്ല. ഇതൊന്നും അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് എഴുതിയല്ല, 41-ൽ അദ്ദേഹം ക്രിസ്ത്യാനി ആയില്ല. ലാഹോറിൽ അദ്ദേഹം ലാഹോറിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഈ പുസ്തകം മൊത്തം പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു ചാപ്റ്ററെങ്കിലും എത്രയും പെട്ടെന്ന്. ആരാണ് ബുക്ക് സ്റ്റാളിന്റെ ആളാരാണ്? അതെങ്കിലും തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കും. ഇങ്ങനെ ഒരാൾ എഴുതിയിട്ടുണ്ട് ഗുരുവിന്റെ പരിശോ. പിന്നെ അദ്ദേഹത്തിന്റെ വേറെ പുസ്തകം പ്രോഫറ്റ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം അതുകൂടെ ഉണ്ടല്ലേ, ഉണ്ടാ? അങ്ങനെ ഒരു പുസ്തകം പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ എന്റെ കയ്യിലില്ല. ചെറിയൊരു ബുക്ക് എത്തി. സ്കീം എന്ന് പറയുന്നത് ഹൈക്കോടതി തയ്യാറാക്കിയാണ്. അതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ഹൈക്കോടതി അംഗീകരിച്ച ഒരു സ്കീം, ആനന്ദതീർത്ഥർ പ്രസിഡന്റായി വന്ന സ്കീം, അതൊക്കെ പോട്ടെ. ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ശിവേരിയിലെ സ്വാമിമാരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഹിന്ദുയിസത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഹിന്ദുയിസം ഒരിക്കലും ശരിയാകില്ലെന്ന് തന്നെ പുള്ളി തീർത്തും പറഞ്ഞിരിക്കും. ശരിക്കും ഈ പൗരോഹിത്യം ഇവിടെ വരുത്തിയ ദോഷങ്ങളും പിന്നെ ആ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങളോട് എനിക്ക് അത്ര യോജിപ്പില്ല. അത് നിങ്ങൾ പുസ്തകം വാങ്ങി പ്രസിദ്ധീകരിച്ചിട്ട് ഞാൻ പറയാൻ എന്താണ് ഇപ്പൊ പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട് അതൊക്കെയാണ് നമ്മളാരും പ്രത്യേകിച്ച്. അപ്പോ അത് പൊളിറ്റിക്സ് പിന്നെ. പക്ഷേ അദ്ദേഹത്തിന്റെ ബുക്കിലോ ഒരിടത്ത് ഇദ്ദേഹസ്യവേരിയെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ ഇവിടുത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയോ ഒന്നും പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം മൊത്തത്തിൽ അന്നത്തെ 41 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാര്യമാണ് സ്വരാജ്. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളും അവിടെ ജാതിയുടെ പ്രശ്നങ്ങളും, പ്രധാനമായും ജാതിയാണ്. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം ഗുരുവിനെ കുറിച്ച് ഇവിടെ നിന്ന് പോയി, ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് മോശമായ അനുഭവം ഉണ്ടായി. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലായത് ഇതിൽ നിന്ന് നേരിട്ട് ഇവിടെ പണ്ട് ശിവഗിരിയിലെ കരിമേഘങ്ങൾ ഉണ്ടായ സമയമുണ്ട്. ഈ കരിമേഘങ്ങളിലൂടെ പാറി നടക്കുമ്പോൾ നമ്മുടെ സച്ചിദാനന്ദ സ്വാമി എന്നെയും കൂട്ടി സി ആർ കേശവമൈത്രിയുടെ അടുത്ത് പോയി. അങ്ങനെ സമയം ഉണ്ടായിരുന്നു ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പൊ അവിടെ ചെന്നിരുന്ന ഇരുന്നപ്പോ കുറേ സമയം വൈദ്യര് സംസാരിച്ചത് മുഴുവൻ ഈ ദേഹത്തെ കുറിച്ചാണ്, അതെ ധർമ്മതീർത്ഥരെ കുറിച്ച്. അപ്പൊ ധർമ്മതീർത്ഥരെ ഇവിടെ നിന്ന് പുറത്താക്കിയതാണെന്നും അദ്ദേഹം ശിവേരിയെ അത് എന്നെ കണ്ടപ്പോ ധർമ്മതീർത്ഥരെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലേ. എന്തായാലും അദ്ദേഹം പറഞ്ഞതൊക്കെ കാര്യമാണ്. കുറേ സമയം അങ്ങനെയാണ് കുറച്ച് വിവരങ്ങൾ കൂടെ എനിക്ക് കിട്ടിയത്, ഈ പുസ്തകത്തിൽ ഇല്ലാത്തവർ. അപ്പോ ശിവഗിരിയെ ശരിയാക്കിയെടുക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുകയും ശരിയാക്കി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്, അത് മാത്രമല്ല അതില് പിന്നെ ഗുരുവിന്റെ സമാധിക്ക് ശേഷം ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം ഇവിടെ നിന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ ധർമ്മം എന്ന് പറയുന്ന ശിവരി എന്ന് പ്രസിദ്ധീകരിക്കുന്നതും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സമയത്താണ്. പക്ഷെ ഈ സമയത്തന്നെ അദ്ദേഹത്തിന് ശക്തമായ, അദ്ദേഹം 27 സന്യാസി, 28 ഗുരു സമാധിയായി, 78 അദ്ദേഹം ജോൺ ധർമ്മതീർത്ഥരായി. 78 തിരുവനന്തപുരത്ത് അദ്ദേഹം സമാധിയായി, പള്ളിയിൽ ക്രിസ്ത്യാനിയായി. അപ്പൊ ക്രിസ്ത്യാനിയായെന്ന് ഒരു കാര്യം ശരിയാണ്, അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ജാതി നിർമാർജനത്തിന് ക്രിസ്ത്യാനികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, അക്കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിൽ ചേരേണ്ട കാര്യമൊന്നുമില്ല. ശിവേരിയിൽ നിന്നുകൊണ്ട് എന്താണ് ഒരു ജാതി നിർമാർജ്ജനം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് എന്താ ബോധ്യമാണ്. അതാ പ്രശ്നം, ശിവരി എന്നത് നടക്കത്തില്ല എന്നുള്ളതും. കാരണം ഇദ്ദേഹം ആനന്ദതീർത്ഥരെ പോലെ തന്നെ ശിവരി മടത്തി വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഈ ജാതിക്കെതിരായി ഒരു മാസിക തുടങ്ങുകയും അതിലൂടെ ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയും അങ്ങനെ ബോധാനുസ്വാമിയായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ശിവേരിയിലേക്ക് വരികയും ചെയ്യാനുള്ള ശിവരി വന്ന് ഗുരുവിനെ കണ്ടതിന് ശേഷം ഈ ആശയം വന്നതൊന്നുമില്ല. ആനന്ദതീർത്ഥരും അതുപോലെയായിരുന്നു, അവര് ജാതിക്കെതിരായി ചിന്തിച്ചു തുടങ്ങിയതിന് ശേഷം ഗുരു ആ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഗുരുവിനെ ഗുരുവായി സ്വീകരിച്ചവരാണ് അവരെല്ലാം. അപ്പോ അവരുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ഗുരുവിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്താണ് ഗുരു ഇവരെയൊക്കെ ശിഷ്യ സംഘത്തിൽ ചേർക്കുകയും വളരെ ഉത്തരവാദിത്വമുള്ള ചുമതലയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അന്ന് ശിവനമഠത്തിന്റെ കാര്യദർശിക്കായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു സന്ദർഭത്തില് ആരാണോ നമ്മുടെ സിവി കുഞ്ഞിരാണ് പരസ്യമായിട്ട് എഴുതി ശിവഗിരി അന്യരെ കൊണ്ട് നിറഞ്ഞു പോയിരിക്കുകയാണ്. നോക്കുമ്പോ ശരിയാണ്, നോക്കി ശിവഗിരിയിൽ കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും അന്യരാ. അപ്പോ ഇങ്ങനെ അപ്പോ ഇങ്ങനെയൊക്കെ പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോൾ സന്യാസിമാരായി ഇതിനകത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കരമായ ആന്തരികമായ സംഘർഷം ഉണ്ടാവും. പിന്നെ അന്ന് ഗുരു ഒരു ബലമായിട്ട് നിൽക്കുമ്പോ പിന്നെ അവർക്ക് നിൽക്കാം, ഗുരുവിന്റെ ബലത്തിൽ നിൽക്കാം. പക്ഷെ ഞാൻ പരസ്യമായി ഇങ്ങനെയുള്ള ഇത് വരും, അതൊക്കെ പോകുന്നതിന് കാരണം ഇതൊക്കെയാണ്. അപ്പൊ ഗുരുവിന് അവസാനം ഇങ്ങനെ സുഖമില്ലാതേക്ക് വന്ന സ്ഥലത്ത് ഗുരുവിന് പ്രത്യേകം താമസിക്കുന്നതിന് വേണ്ടി ഒരു വാസസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയം യോഗത്തിൽ ചർച്ച ചെയ്യും. യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് യോഗത്തിന്റെ കാര്യദർശിയാണ് സിവി. സിവി പറഞ്ഞു ശിവേരി എന്ന് പറയുന്ന അന്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഗുരുവിന്റെ വാസസ്ഥാനം അവിടെയൊന്നും ഉണ്ടാക്കരുത്, എനിക്കതിനോട് എതിർപ്പാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് ഇതിന്റെ പിന്നെ. അപ്പൊ ശിവേരി എന്ന് ഒരിക്കലും എന്താണ് ഒരു ജാതിയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അത് അതിനോടൊപ്പം എന്ത് കൂടെ കാണും? കരിമേഘങ്ങളും കാണും. അതാണ് കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ഈ ശിവജിയുടെ അധികാരികളെങ്കിലും മനസ്സിലാക്കണം. ധർമ്മതീർത്ഥർ അങ്ങനെ ക്രിസ്തുമതം സ്വീകരിക്കാൻ വേണ്ടി ഗുരുദേവന്റെ ആദർശം നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുന്ന് പോയാളൊന്നുമല്ല. അതെന്നോട് വ്യക്തമായി കേശവമേദ്യർ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോണ്ടിരുന്ന സച്ചിദാനസ്വാമിക്കുന്നു ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല. സച്ചിദാനസ്വാമി ചിലതൊക്കെ അങ്ങ് മറന്നു, അങ്ങനെ ഒരു ഗുണമുണ്ട്. അതൊക്കെ തന്നെ ഞാനതൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതായത് ധർമ്മതീർത്ഥർക്ക് ഇങ്ങനെ കല്ലെടുത്ത് വെച്ചുള്ള ഇടി കൊണ്ടിട്ട പോയത് ഇവിടുന്ന് ഈ ധർമ്മതീർത്ഥര് വക്കീലായതുകൊണ്ട് ഇടി കിട്ടിയില്ല. പുള്ളിക്കറിയാം ഇടി ഏത് വഴിക്ക് വരുമെന്ന്. നല്ലൊരു വക്കീലാണല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് അതെ. അതായത് ഞാൻ വേറൊരാശ്രമത്തിന് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അവിടുത്തെ പ്രധാന ആൾ എന്നോട് ചോദിച്ചു ശിവേരിയിൽ നിന്ന് ഇടി കെട്ടിയിട്ടാണോ വന്നത്, ഇടി കെട്ടിയിട്ടാണോ ശിവേരിയിൽ നിന്ന് വന്നതെന്ന്. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ശിവേരി ചെന്നാൽ ചിലർക്കൊക്കെ ഇടി കെട്ടുമെന്നുള്ളത്. ഇനി കെട്ടില്ല എന്നുറക്കൊന്നുമില്ല, ഏത് സമയം കെട്ടാം, അത് എല്ലാവർക്കും അറിയാം. അതാണ് ശിവേരി. ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ജാതി വരുമോ എന്നൊക്കെ പറഞ്ഞാലും സമൂഹത്തിനറിയാം ഇവിടെ ഒരു ജാതിയൊന്നും ഒരു ജാതിയെ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ഈ പറയുന്ന മൂല്യമൊന്നും സമൂഹം ഇതിന് കൽപ്പിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതിന് കാരണം ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മള് ജനം മറന്നുപോയി എന്ന് വിചാരിക്കുന്നതിന് അർത്ഥമല്ല. അപ്പോ ഗുരുദേവ കൃതികളെ കുറിച്ച് പറഞ്ഞ വന്നപ്പോഴാണ് ധർമ്മതീർത്ഥരിലേക്ക് പോയതാണ്. അപ്പോഴാണ് മനസ്സിൽ വന്ന കാര്യങ്ങളൂടെ പറഞ്ഞു. അപ്പൊ ഗുരുദേവ കൃതികളിലേക്ക് വന്നത് ആ ഗുരുവിന്റെ ഉപദേശങ്ങളുടെ വിഭജനം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതായത് ഇതും നമ്മള് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള സ്വാമിമാര് പ്രത്യേകിച്ചും. ആ അത് ഞാൻ പറയാൻ കാരണം ഇതാണ്. ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ ഇന്ന് പറയുക എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളെ മഹത്വവൽക്കരിക്കുക, അങ്ങനെയല്ല. ഗുരുവിന്റെ ആശയങ്ങൾക്ക് ഒരുപാട് മഹത്വമുണ്ട്. അത് നേരിട്ടെന്ന് പറഞ്ഞാൽ ഈ ദുരന്തങ്ങളൊക്കെയാണ് ഇതിന്റെ മഹത്വം എന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അല്ലാതെ തന്നെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹത്വമുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതങ്ങ് പറഞ്ഞാൽ പോരെ, ഇതൊക്കെ എന്തിനാ പറയാൻ പോകുന്നു? അപ്പോ അവിടെ ഈ പറയുന്ന വിഭജനം എന്താണ്? ഒന്ന് തത്വം, മറ്റൊന്ന് ധർമ്മം, ഈ രണ്ടുമുണ്ട്. ആ ധർമ്മ ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മസംഘവും ധർമ്മപരിപാലന യോഗവും ധർമ്മ മാസിക എന്തെല്ലാമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാം സ്ഥാപിച്ചത്. അതിലാണ് ഗുരു അദ്വൈതത്തെ പറയുന്നിടത്ത് തന്നെ അതിലെന്തുകൂടെ കൊണ്ടുവന്നു, ധർമ്മത്തെ കൂടെ കൊണ്ടുവന്നു. പരോപകാരം എന്ന് പറയുന്ന ഒരു ധർമ്മം, ഒരു മതം എന്ന് പറയുന്ന ധർമ്മത്തെ, ജാതിയില്ല എന്ന് പറയുന്ന ധർമ്മത്തെ, ഇതിനെ ആ രീതിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വേറെ അഭിപ്രായം ഉള്ളവരും ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ അഭിപ്രായം ഞാൻ പ്രത്യേകം പറയുന്നത്.